കളക്കളിയും നീങ്ങുമോ അച്ചറക്കുന്ന ആൾക്കാറുവാക്കൂ ലെല്ലെന്നെ മത്തി തിക്കപ്പോ കപ്പോ നങ്കോ വല്ല സന്നേ സൂവേ ഒറപ്പറ്റോ അത്തീസിത്തോർമോ കപ്പറ്റോ bong suarane e ya e ya e e ya e ya e ya e ya e a jangkre kinggong a jangkre kinggong luwe pete omong kosong Semarang kaline banjir aja semelang rati pikir cangkre upo sapa ning tangga melumpat ning tengah juga wes tak wanita jaring aku setia tekan dalan selewengan iya eh iya eh iya eh iya iya iya eh jangkrik genggong jangkrik genggong waning lirik sepi uang Yen angetan paling ulon tiwas etan ra kelakon yen ngrujak-ngrujak onanas ojo ditambahi kweni kene tiwas gagas awak adem panas jebul ono sing duweni Eya eh ya eh eya eh ya eya eya eh jangkrik genggong sampun cekap mongso porong